സ്തുതിയോടു രാജമകൾ ഹാലേലൂയാവുഹാലേ ലൂയാ നിൻ വലമായി രാജപാമിനിയും ബോലബറോവൽ മറിയാമിൻ സ്മരണം വരദായക മാതാ പൈപ്രാർത്ഥനയിൽ ആത്മാവിനു കൊട്ടാരക്കുമോ ശുഭഹോല ബോലബറോവൽ ഭൂഭോക്കാദീശോ ദൈവപ്രസവിത്രി കന്യക മറിയാമിൻ ഉയരുന്നോയാറി ഭക്തിടരുതേ മാതാവേ പോലെ തളുത്തിടുമേ ഹാലേലൂയ വളരുമവൻ ലഭിനോ കാരകിൽ ബോലബറോവൽ രോഹോ കാദീശോലിംഗം ഓർഗി വറുകി സഹദാ ബോലബറോവൽ രോഹോ കാദീശോധ നിങ്ങൾ അടികളെയും